ചിങ്കാര കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേവാ പുന്നാരം പുന്നാരം. കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം. കുഞ്ഞിക്കുളിരമ്പിളിയേ ചെല്ല ചെറു കുമ്പിളിലേ മമ്മമ്മുണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ വാവാവോ വാവാവോ. ചിങ്കാര കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേ വാ പുന്നാരം പുന്നാരം. ചിങ്കാര കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേ വാ പുന്നാരം പുന്നാരം. കുറുമ്പുറങ്ങുമി കുരുന്ന ചുണ്ടത്തെ മണിപ്പതക്കം താമാനം. കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേ വാ പുന്നാരം പുന്നാരം. കുറുമ്പുറങ്ങുമി കുരുന്നു ചുണ്ടത്തെ മണിപ്പതക്കം താ അമ്മാനം അമ്മാനം. കുഞ്ഞിക്കുളിരമ്പിളിയേ ചെല്ല ചെറു കുമ്പിളിലേ മമ്മമ്മുണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ വാവാവോ വാവാവോ. റാരീരോ റാരീരോ.